പ്രപഞ്ചം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയാത്തത് ഈ ഇവിടെ പറയുന്ന തരത്തിലുള്ള ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്. യുക്തിക്ക് പിന്നിൽ അനുഭവങ്ങളുണ്ട്. അനുഭവം വെച്ചുകൊണ്ട് ഒരാളും കേവല അനുഭവം വെച്ചുകൊണ്ട് ഇതിന് അവാച്യമെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ അനുഭവിക്കുന്നില്ല. അനുഭവത്തിന്റെ ആധാരത്തിൽ യുക്തി വിചാരം ചെയ്യും. അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ യുക്തിക്കാണല്ലോ അവാച്യം എന്ന് പറയുന്നവർക്ക് പ്രാധാന്യം നമ്മൾ യുക്തിക്കാണ്. അങ്ങനെ ചിന്തിക്കാത്ത ഒരാളൊരിക്കലും മനസ്സിലാക്കും അവാച്യം. ഈ അവാച്യം സത്വമോ അസത്വമോ പറയാൻ കഴിയാതിരിക്കുക, ഞാൻ അനുഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ വസ്തുവിന്റെ ഒരു സ്വഭാവം തന്നെയാണ്. വെറും മനുഷ്യന്റെ ഒരു കൽപ്പന, ഒരു വസ്തു സ്വഭാവം തന്നെ. വസ്തു സ്വഭാവത്തെ ചിട്ടയിലൂടെ മനസ്സിലാക്കുന്നു. മനസ്സിലാക്കും. പക്ഷെ അത് യുക്തിയുള്ളതിന്റെ മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയാം. പരിചയത്തിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായം. സ്വരൂപോ പരരൂപോ അഭിഷേകം നിത്യം സഹസ്രവാക്യ വസ്തുവിൽ കഥാചന പഴയൊരു യുക്തിയാണ്. വസ്തുക്കൾ എന്താണ്? സ്വരൂപ പരരൂപാഭ്യാം നിത്യം സദാത്മകമാണ്. എല്ലാ വസ്തുക്കളും എടുത്തു കഴിഞ്ഞാലും എന്താണ്? സ്വരൂപ പരരൂപം സത് അസദാത്മകമാണ്. സ്വരൂപേണ സത്വം, പരരൂപത്തിൽ സ്വരൂപത്തിൽ സത്വം, അന്യരൂപത്തിൽ അസത്വം. ഇതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണ് വസ്തു. പക്ഷെ ആ വസ്തുവിന് അങ്ങനെ തന്നെ അറിയണോ നിയമമൊന്നുമില്ല. പലരും പല അവസരത്തിലും വസ്തുക്കളെ പലരെയും മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് പലതരത്തിലുള്ള ദർശനങ്ങൾ ഉണ്ടായത്. എല്ലാവരും ഒരേ തരത്തിൽ മനസ്സിലാക്കുന്നു. ഓരോരുത്തരും അവരവരുടെ രീതിക്ക് മനസ്സിലാക്കുന്നു. അപ്പൊ ഇങ്ങനെ ആയിരിക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ യുക്തി വിചാരം ചെയ്ത് നോക്കുമ്പോഴും അവാച്യമായിരിക്കും. സത്വമോ അസത്വമോ തീരുമാനിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും. അങ്ങനെയാണെങ്കിലും ഒരാളോട് ഈ ലോകത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സത്യമാണോ അസത്യമാണോ അതോ അവാച്യമാണ്, ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ അതോ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റാത്തതാണോ എന്ന് ചോദിച്ചാൽ ബന്ധുത്തിൽ പറയും. ഉള്ളതാണെന്ന് പറയും. അങ്ങനെ സാധനം പക്ഷെ പറയാം. അതെന്തുകൊണ്ട് ഈ പറഞ്ഞ ഒരു യുക്തി വിചാരത്തിന്റെ ഭാഗമായി പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു സ്ഥിതിയുണ്ട് പ്രപഞ്ചത്തിൽ, അവാച്യമായ ഒരു സ്ഥിതി. പക്ഷെ എല്ലാവരുടെ അനുഭവം തന്നെ ഉണ്ടെന്നാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ് അതിനെ മുമ്പിലത്തിൽ പറയുന്നത്. തനു മുതലായ സർവം ഒന്നിലൊന്നിൽ അനട്ടവുമായി അത് അസ്തമിയാതിരിക്കയാലെ പുനരൃതരൂപവുമായി പൊലിഞ്ഞിടുന്നു. അപ്പോ ചിന്തിച്ച് മനസ്സിലാക്കുന്നതായി ആദ്യം പറഞ്ഞത് തനു മുതലായത് സർവം ഒന്നിനൊന്നില്ല എന്ന് പറഞ്ഞു. ആണ് അടുത്തതിൽ പറഞ്ഞത് തനിയെ ഇതൊക്കെയും കൊണ്ട് തമ്മിൽ ഓരോടിനും ഇതരങ്ങളിലില്ല. അതിന് വേണ്ടി ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് തനു മുതലായത് സർവം ഒന്നിൽ ഒന്നില്ല. ഒന്നിൽ മറ്റൊന്നിരിക്കുന്നു വെച്ചാൽ ഇവിടെ അതാണ് സാർ ഒന്ന് മറ്റൊന്നായിരിക്കുന്നില്ല എന്നുള്ളതാണ്. ഓരോ വസ്തുക്കൾ ഇത് കഴിഞ്ഞ വസ്തു വിശദീകരിച്ച ഭാഗമാണ്. ഓരോ വസ്തുക്കളെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നായിട്ട് ഇരിക്കുന്നില്ല. സർവം പ്രപഞ്ചം ഓരോ വസ്തുവും അതായി ഇരിക്കാനേ മറ്റൊന്നായിട്ട് ഇരിക്കാൻ കഴിയും. അതിനാലെ സർവം അനർത്ഥവുമായി. അതുകൊണ്ട് എന്താ സർവവും അനർത്ഥമാണ്. ഈ പറഞ്ഞ വ്യക്തി അനുസരിച്ച് പുസ്തകം പുസ്തകമായിരിക്കും മേശയായിരിക്കുന്നില്ല. മേശ മേശകമായിരിക്കുന്നു പുസ്തകമായിരിക്കുന്നു ഒന്നും മറ്റൊന്നിലില്ല എന്ന് പറയുന്നത് ഒന്നിന് അതായിരിക്കാനേ പറ്റും മറ്റൊന്നായിരിക്കാൻ പറ്റും. മറ്റൊന്നായിരിക്കാൻ കഴിയോ കഴിയാതിരിക്കുക അതാണ് അതിന്റെ അന്ധതത്വം എന്ന് പറയുന്നത്. പുസ്തകത്തിന് മേശയായിരിക്കാൻ പറ്റുന്നില്ല അതായത് ഇടതത്വമാണ്. മേശയ്ക്കാണെങ്കിൽ പുസ്തകമായിരിക്കാൻ പറ്റുന്നില്ല അത് മേശയുടെ അനർത്ഥത്വം പറഞ്ഞാൽ എന്റെ പരിച്ഛിന്നതയാണ്. ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നുണ്ട് ബ്രഹ്മ സർവവുമായി ഒന്നിൽ നിന്ന് സർവമായിരിക്കാൻ പറ്റും. പക്ഷെ ഈ പ്രപഞ്ചത്തിൽ ഓരോ വസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒന്ന് മറ്റൊന്നായിട്ടിരിക്കുന്നു. അതുകൊണ്ട് സർവവും അന്നർത്ഥം. അന്നർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച് പുസ്തകം പുസ്തകമായിരിക്കുന്നത് കൊണ്ടാണെന്നുള്ള അതിന് സത്തെന്ന് പറയും. പക്ഷെ അത് മേശയായിരിക്കാത്തതുകൊണ്ടത് അസത്വം. മേശ മേശയായിരിക്കുന്നതുകൊണ്ടാണ് സത്ത്. പുസ്തകമായിരിക്കാത്തതുകൊണ്ടത് അസത്താണ്. ഇങ്ങനെ നോക്കുമ്പോൾ എന്തായി ഇത് അനർത്ഥമായി ആണെന്ന് പറഞ്ഞാൽ അവാച്യം. സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തതുകൊണ്ട് അസത്യം എന്നാണ്. അതാണ് തന് മുതലായത് സർവം ഒന്നിൽ ഒന്നില്ല ആയതിനാല് സർവം അനർഗവുമായി. സർവം അനുഗമായി അവാച്യമായി അനുവചനീയമായി. പക്ഷേ ഇങ്ങനെ പറയുന്നത് കഴിഞ്ഞുണ്ടത് നമ്മൾ രണ്ട് വസ്തുക്കൾ വെച്ചുകൊണ്ടാണ് പറയുന്നത്. രണ്ട് വസ്തുക്കളെ താരതമ്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഒന്നിന് മറ്റൊന്നായിരിക്കാൻ കഴിയില്ല അതുകൊണ്ടത് കഴിയാത്തതുകൊണ്ടാണ് അനുഗ്രഹമായി. മറ്റത് ഇതായിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടത് അന്നതമായി അത് പലാർത്ഥത്തിൽ പറയും. അസത്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നശിച്ചു പോകുന്നു. പുസ്തകം അസത്യം എന്ന് പറഞ്ഞാൽ അവിടെ നശിച്ചു പോകുന്നു. ശബ്ദം ഓരോ സന്ദർഭത്തിനും എന്തർത്ഥത്തിൽ പറയുന്നു. ഈ സന്ദർഭത്തിൽ പറയുന്ന എന്തർത്ഥത്തിൽ വാച്ചി നശിക്കുന്നുള്ള അർത്ഥത്തിലുണ്ട്. ഇനി അസത്യം എന്ന് പറഞ്ഞാൽ കള്ളമെന്ന് പറയും. അപ്പൊ പറയുന്നത് അസത്യമാണെന്ന് പറഞ്ഞാൽ പറയുന്നത് കള്ളം. കള്ളത്തിനും അസത്യം എന്ന് പറയും. സത്യം പറയുക, അസത്യം പറയുക. അപ്പോ ഒരു വാക്ക് പല അർത്ഥം ഉണ്ടാവും. നമ്മള് സന്ദർഭം അനുസരിച്ച് സന്ദർഭത്തിൽ എന്താ ഇവിടെ വരുമ്പോ എന്താ ഉണ്ടപ്പം അവാച്യ ഈ യുക്തി യുക്തി അവാച്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ അനുഭവജനീയതയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ വാക്കിന്റെ അർത്ഥം ഡിക്ഷണറി നോക്കിയിട്ട് ഇന്ന ഇന്ന അർത്ഥങ്ങളുണ്ട്, അതില് ഈ ഒരർത്ഥത്തെ എടുക്കാം. ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവരാണ് കൂടുതൽ വ്യാഖ്യാതാക്കൾ. ഒരു വലിയ പ്രസിദ്ധനായ ഒരു വ്യാഖ്യാതാവിന്റെ വ്യാഖ്യാനത്തിൽ ഒരുപാട് തെറ്റുകളുണ്ട്. ഞാൻ ആ വ്യാഖ്യാതാവിന്റെ ശിഷ്യനോട് ഓരോന്ന് ചൂണ്ടിക്കാണിച്ച് ഇതൊക്കെ വളരെ അബദ്ധമുണ്ട് എണ്ണിയിരിക്കുന്നു. അപ്പൊ ശിഷ്യം പറഞ്ഞത് അദ്ദേഹം വ്യാഖ്യാനിക്കുന്ന സമയത്ത് ആരെങ്കിലും ശബ്ദധാരാവിന് കയ്യിലല്ലായിരുന്നു, അതുകൊണ്ട് പറ്റിയാണ്. ഈ ശബ്ദധാരാവിന്റെ അർത്ഥം നോക്കി വ്യാഖ്യാനിക്കാൻ പോരാ. വ്യാഖ്യാനം ഇങ്ങോട്ട് പോകുന്നു, വ്യാഖ്യാനത്തിന് ഈ പദ്യങ്ങളുമായിട്ടൊരു ബന്ധം കാണത്തില്ല. ശബ്ദധാരാവിനെ നോക്കാൻ പാടില്ലെന്നല്ല, നോക്കൊരർത്ഥം വാക്കിന്റെ അർത്ഥം മനസ്സിലായത് ശബ്ദധാരാവിനെ നോക്കാം, എന്ത് ദോഷമൊന്നും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തെ കുറിച്ചുള്ള ഒരു ധാരണ നോക്കുക. ഒന്ന്, പിന്നെ പൊതുവെ ഈ വിഷയത്തിന്റെ പൂർവ പശ്ചാത്തലം അതിനെ കുറിച്ച് നമുക്കൊരു ധാരണ. ഈ ഒരു വിഷയം എങ്ങനെയൊക്കെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്, എവിടെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് വന്നത്, അത് മനസ്സിലാവും. ഗുരുവിനെ പോലുള്ളവര് കടന്നു വന്ന വഴി ഇതൊന്നും മനസ്സിലാവും. അവർക്കിതിൽ പ്രധാനമായും വരുന്നത് എന്താണ്? ഒരു ദർശനത്തിന്റെ പശ്ചാത്തലമാണ്. ആ ദർശന പശ്ചാത്തലം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ മലയാളം, സംസ്കൃതം, തമിഴ് ഇത്തരം ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങളുടെ പരിചയം, ആ പരിചയത്തിലൂടെ ആകുന്നതാണ്. അല്ലാതെ ഇത് ഒരു വിധ എഴുതുന്നതിന് മുമ്പ് ഇംഗ്ലീഷോ ഫ്രഞ്ചോ ഒക്കെ വായിച്ചിട്ട് അതിലുള്ള കാര്യങ്ങൾ തന്നെ എഴുതി അത് പ്രത്യേകം മനസ്സിലാക്കും. ഇത് വായിച്ചിട്ടൊരാൾക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ പറഞ്ഞ ഗുരു പറഞ്ഞത് ഇംഗ്ലീഷ് സാഹിത്യത്തിലുള്ളതാണ്, ഫ്രഞ്ച് സാഹിത്യത്തിലുള്ളതാണെന്നത് പറയാം. അത് പറയുന്ന ദോഷമല്ല, പക്ഷേ അങ്ങനെ പറയുന്ന എന്ത് ബന്ധം വേണം? എഴുതി വച്ചിരിക്കുന്നത് മനസ്സിലാക്കണം എന്നിട്ട് ഈ എഴുതി വച്ചിരിക്കുന്നത് മനസ്സിലാക്കണമല്ലോ. ഇതിന്റെ ദാർശനികമായ പശ്ചാത്തലം മനസ്സിലാക്കും, അത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യം. ഇത്ര യുക്തികളൊക്കെ നൂറ് ഗുരു കടന്നു വന്ന പശ്ചാത്തലത്തിൽ എവിടെയെങ്കിലും ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? അതൊക്കെ പറ്റുന്നു. ഇവിടെ പറയുന്ന മരുമരീചിക രജസർപ്പം എന്നൊക്കെ പറയുന്നു, ഇതൊക്കെ എവിടെയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്? അത് മനസ്സിലാക്കും. നല്ല ഈ പറയുന്ന മനസ്സിലാക്കും. അതിന് കേവലം ഡിക്ഷണറി മാത്രം ആശ്രയിച്ച് പറയാൻ പറ്റില്ല, ആ പശ്ചാത്തലം മനസ്സിലാക്കിയിരിക്കുക എന്ന് പറയുന്നു. പിന്നെ ആരായാലും ശരി, ഇങ്ങനെയുള്ള പശ്ചാത്തലങ്ങളുടെ കടന്നു അവരവരുടേതായ ഒരു കാഴ്ചപ്പാടിനെ കൊടുത്തു. ഗുരുവിനും ഗുരുവിൻ്റെതായ ഒരു കാഴ്ചപ്പാടാണ്, പിന്നെ നമ്മൾ അത് കണ്ടെത്താൻ ശ്രമിക്കും. ഗുരു വന്ന വഴിയിൽ അതിൽ നിന്നും ഗുരു രൂപീകരിച്ച ഒരു കാഴ്ചപ്പാട്, അതിനു ഗുരുവിന്റെ ദർശനം എന്ന് പറയും. എല്ലാവർക്കും ഉണ്ടാവും, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയതൊക്കെ നമ്മുടെ ദർശനമായി മാറും. കാരണം നമ്മൾ മനസ്സിലാക്കുന്നതിനെ നമുക്ക് പറയാൻ പറ്റും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതൊന്നും മനസ്സിലാക്കാതെ കേവലം ലക്ഷ്മി അർത്ഥം മനസ്സിലാക്കിയിരിക്കാൻ പറ്റും. ചില ആൾക്കാർ പറയും ഗുരു അങ്ങനെ നിരന്തരം പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടിരുന്ന ഒരാളല്ല, ശരിയാണ്. ഒരു സമയത്ത് ഗുരു പലയിടത്തും പോയി പഠിക്കുകയും സ്വയം പഠിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് എങ്ങനെയായിരുന്നു? പ്രവർത്തനം കൂടി. പക്ഷെ നല്ലൊരു കാലം ഗുരു എന്ത് ചെയ്തു? തന്റെ അടുത്തുകൂടിയ ശിഷ്യന്മാരും ഇതൊക്കെയാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് അവരവരുടെ നിലവാരമനുസരിച്ച് ഗ്രന്ഥങ്ങൾ വെച്ച് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പലരും. കുമാരനാ ശരീരം എത്തിയിട്ടുണ്ട്. ശിവരി വന്നു കഴിഞ്ഞപ്പോൾ ഗുരു ചെയ്തത് എന്താണ്? അരിപ്പുറത്ത് തന്നെ അരിപ്പുറത്ത് താമസിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ വന്ന് അടുത്തുകൂടിയവരൊക്കെ പഠിപ്പിക്കുകയായിരുന്നു. അതിന് മുമ്പ് അഞ്ചു തങ്ങലും ഒക്കെ അങ്ങനെയാണ് ആശാനെന്നുള്ള പേര് തന്നെ കിട്ടിയത്. നാണു ആശാനെന്നൊരു പേര് വരാമെന്നുള്ള കാരണം അങ്ങനെയാണ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കുടുപ്പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചു, പിന്നെ അരൂപ്പുറത്ത് ചെന്നപ്പോൾ അവിടെ കുമാരനാശാനെ പോലെയുള്ളവർ അടുത്തു പോയി അവരെ പഠിപ്പിച്ചു. പിന്നെ ശിവഗിരി വന്നപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ കൂടുതലും പ്രവർത്തനത്തിലേക്ക് പോയി പഠിപ്പിച്ചതെല്ലാം കുറഞ്ഞു എന്ന് പറയുന്നു. അത് ഈ ശാസ്ത്രത്തിന്റെ പാരമ്പര്യം പക്ഷെ വ്യത്യാസം അതിന്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. കുറച്ച് വ്യത്യാസം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരാൾ സിദ്ധാന്തവും ജീവിതകാലം മുഴുവൻ പഠിക്കുകയാണ്. പഠിച്ചാലും അവരുടെ തലയിൽ കയറത്തിൽ കലാശാസ്ത്രം എന്നൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ്, 80 വയസ്സ് ആയി, അപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ലോകസന്ദർഭം? ആര് പഠിപ്പിച്ചാലും പഠിക്കും. 80 വയസ്സ് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പൊ എന്റെ അടുത്തും വന്നിരുന്ന് പഠിക്കുന്നു. അപ്പോ അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പഠിച്ചിട്ട് തലയിൽ കയറുന്നുണ്ട് എന്ന് വിചാരിച്ചത് കളയാൻ വഴിയില്ല. പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ കലാസാശ്രമത്തിലൊരു രമണൻ എന്ന് പറഞ്ഞൊരു സ്വാമിയുണ്ട്. രമണൻ സ്വാമി എന്നാണ് വിളിക്കുന്നത്. പേരുവരവും കാരണം ഇദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തില് കുറെ അധികം വർഷം രമണാശ്രമത്തിൽ രമണ മഹർഷിയുടെ ഒപ്പമായിരുന്നു. അങ്ങനെയാണ് അങ്ങനെ രമണ സ്വാമി ഉണ്ടായിരുന്നു. കുറെ കാലം അവിടെ കഴിഞ്ഞു. എന്തായാലും പിന്നെ കൈലാസാധനത്തിൽ അവിടെ പഠനമാണ് എല്ലാവരും. രമണാശ്രമത്തിൽ ഒരുപക്ഷെ മൗനമായിരിക്കും. അവിടെ ചെന്നപ്പോൾ എന്താണ് എല്ലാവരും പഠിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിനും ഈ അസുഖം പിടിപെട്ടു. ഇദ്ദേഹം പഠിക്കാൻ തുടങ്ങി. പഠിച്ചിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടോ? വന്ന കാലം പോലെ അദ്ദേഹം പഠിക്കുന്ന ഒരു പുസ്തകമാണ്. ഏതാണ്? സിദ്ധാന്തം. ഇതിനിടയ്ക്ക് എത്രയും പേര് അവിടെ ഒന്ന് പഠിച്ചു പഠിച്ചു പോയി. പക്ഷെ ഇദ്ദേഹത്തിന് ഒരിഞ്ച് മുമ്പോട്ട് പോകാൻ പാടില്ല എന്ന് വിചാരിച്ച് പുള്ളി കളയുന്നുണ്ടോ? ഇല്ല. ഞാനവിടെ ചെന്ന സമയത്ത് എന്റെ ഇരട്ടിപ്രായം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹത്തിന് ഒരു മടിയില്ല. അങ്ങനെ പ്രായമുള്ള ആള് എന്നെക്കാളും വളരെ പ്രായം കുറഞ്ഞ ആളാണ്, പുതിയ ആളാണ്. അങ്ങനെ ഒരാളുടെ അടുത്ത് പോയി പഠിക്കുക, അതിനൊരു ന്യൂനതയാണെന്നും പുള്ളിക്ക് തോന്നില്ല. അപ്പൊ അത് ക്ലാസ്സിലിരിക്കുവാൻ സംശയങ്ങൾ ചോദിക്കുന്നു. അതൊക്കെ ചെയ്യും. അപ്പോ അതുപോലെ വേറെ പ്രായം തന്നെ ആളുണ്ടായിരുന്നു. അത്രയും പഴക്കമില്ല. പുള്ളി ഇതുപോലെ വന്നിരുന്ന് പഠിക്കും. പ്രായമുണ്ട്, ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ വിദ്യാഭ്യാസം എന്താണോ അവിടെ പലരും പഠിപ്പിച്ചുകൊണ്ടിരിക്കും, വേറൊരാളുടെ അടുത്തും പോയി പഠിക്കും, വേറൊരാളുടെ അടുത്തും പോയി. ഞാൻ ചോദിച്ചു, എല്ലായിടത്തും പഠിക്കുന്ന എന്താ ലഘു സിദ്ധാന്തം? പരിശ്രമിക്കുകയാണ്. ഞാൻ ചോദിച്ചു, മനസ്സിലാവുന്നുണ്ടോ? കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇപ്പോ പ്രായം ഇത്രയൊക്കെ ആയില്ല. ഇനി ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഈ ജന്മം പഠിച്ചത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിന്റെ ബാക്കി അടുത്ത ജന്മം പഠിച്ചാൽ മതിയല്ലോ ആണ് വിശ്വാസം. അടുത്ത ജന്മത്തിൽ പൂർത്തിയാക്കണം. ഈ ജന്മം എന്തായാലും ഇങ്ങനെയൊക്കെ പോയി. അപ്പൊ ചിലർക്ക് അങ്ങനെയാണ്. ഇപ്പൊ ഗുരുവിനെ പോലെയുള്ള എന്താണ് പ്രതിഭാശാലികൾക്ക്, ജീനിയസുകൾക്ക് എന്താണ് ഒരുപാടൊന്നും പഠിക്കുന്നുണ്ട്, ഇതുകൊണ്ട് കേട്ടാൽ മതി. ഒരുപാട് കാലം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ ധാരാളം മതി. അതുകൊണ്ടാണ് പിന്നെ ഒരുപാട് പഠിക്കേണ്ട ആവശ്യം വരാത്തത്. അതുപോലെ നമ്മുടേത് കാര്യം അതുപോലെ എടുക്കാൻ പറ്റില്ല. നമുക്കൊക്കെ ഒരുപാട് കാലം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് എന്താണ്? പശ്ചാത്തലത്തെ നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുകയാണെങ്കിൽ അർത്ഥങ്ങളൊക്കെ തീരുമാനിക്കുക. അങ്ങനെ അത് മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാനും ഗുരുവിന് ഗുരുവിൻ്റെതായ ഒരു ശൈലിയുണ്ടായിരുന്നു. വളരെ പ്രയാസമുള്ള വിഷയങ്ങളെയും വലിയ പണ്ഡിതന്മാർക്കൊക്കെ വളരെ ലളിതമായി പറഞ്ഞു കൊടുക്കാനൊരു കഴിവുണ്ടായിരുന്നു. അതും എല്ലാവർക്കും കിട്ടത്തില്ല. ചിലരുടെ വ്യാഖ്യാനം പുസ്തകത്തെക്കാളും കടുപ്പമാണ്. അവരെന്തിനു വ്യാഖ്യാനിക്കുന്നു അതിൽ നിന്നും കടുപ്പമായിരിക്കും അവരുടെ വ്യാഖ്യാനം, ആർക്കൊന്നും മനസ്സിലാകാം. മധുസൂദന സരസ്വതി പോലുള്ളവരൊക്കെ അങ്ങനെ അവരെന്തെങ്കിലും ലളിതമായ ഒന്നിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഒരു പിടിയും കിട്ടാത്ത രീതിയിലായിപ്പോകും. ഗുരു അങ്ങനെയല്ല, വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു എന്നാണ്. പിന്നെ ഇതിൽ നമുക്ക് വരുന്ന ഒരു പ്രശ്നം എന്നാ, പിന്നെ ഇതൊക്കെ വായിക്കുന്ന നോക്കണ്ടെന്ന് മനസ്സിലാകാത്ത, കാരണം ഈ വിഷയവുമായിട്ട് നമുക്ക് പരിചയമില്ല. ഭാഷ എത്ര ലളിതമാക്കിയാലും വിഷയം ഗഹനമാണെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഗഹനമായ വിഷയങ്ങളെ ഭാഷയിൽ ലളിതമാക്കിക്കൊണ്ട് വിഷയം ഗഹനമായി തന്നെ ഇരിക്കും. പിന്നെ ഭാഷയിൽ ലളിതമാക്കുന്ന അത് മനസ്സിലാക്കാൻ ഒരു സൗകര്യമാണ് അത്ര. അപ്പൊ പിന്നെ ആശയത്തെ നമ്മൾ ഒരുപാട് വിശദീകരിക്കേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ടെന്താണ് ഇവിടെ അതിനർത്ഥം എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേവലം വാക്കി കയറി പിടിക്കാതെ സന്ദർഭം അനുസരിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെന്ന് ചുരുക്കം. അതുകൊണ്ടെന്താണ് പറയുന്നത്? സർവം അനർത്ഥവുമായി, അതിനാലെ തനുമുതലായ അത് സർവം ഒന്നിൽ ഒന്നില്ല. അനുദതവുമായ അതിനാലെ സർവം അനുദതവുമായി അതിനാലെ, ഏതിനാലെ? ഒന്നിൽ മറ്റൊന്ന്. അതിനാല് സർവവും സർവവും അനുദതവുമായി. അപ്പൊ ഇത് സർവവും അനുദതമാണ് എന്ന് പറയുന്നതിന് വേണ്ടി, എന്നുവെച്ചാൽ സർവവും അവാച്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അവാച്യമാണെന്ന് പറയുന്നതിനുള്ള ഒരു യുക്തിയാണ്. അത് കഴിഞ്ഞ് വരുന്ന അന്യഭാഗം. ഈ അന്യഭാഗം എന്ന് പറയുന്ന പൂർവ്വത്തിനോട് അന്വയിച്ച അർത്ഥം പറയാം, ഇത് വരുന്നതിനോട് അന്വയിച്ച അർത്ഥം പറയാം. അർത്ഥത്തിന് വ്യത്യാസമൊന്നും വരത്തില്ല. അങ്ങനെയുണ്ട് ഭാഷയിൽ. ഇടയ്ക്ക് ചില ഇങ്ങനെ പദങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ പൂർവ്വത്തോടും പരത്തിനോടും അന്വയിച്ച് അർത്ഥം പറയാൻ പറ്റും. അനുസാരണം പറയും. നമ്മുടെ വീട്ടിന്റെ മുമ്മറപ്പടി ഒരു വിളക്ക് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് മുറിക്ക് അകത്തും പ്രകാശം കൊടുക്കും, വരാന്തയിലും പ്രകാശം കൊടുക്കും. മധ്യമണിന്യായും അതുപോലെ പല വാക്കുകളും അങ്ങനെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പം ഇനി വരുന്ന ഭാഗത്തോട് അന്വയിച്ച് അർത്ഥം പറയാം. അന്യഭാഗം അനുദിനം അസ്തൈമിയാതിരിക്കയാലേ പുനഃ വൃത്തരൂപവുമായി പൊലിഞ്ഞിടുന്നു. ഈ പൊലിയുക എന്ന് പറയുന്നതും പലാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ക്രിയാരൂപമാണ് പൊലിഞ്ഞിടുന്നു, പൊലിയുക. ഇവിടെ നിരന്തരം അനുഭവപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. പൊലിവ് സാധാരണ പഴയകാലത്ത് എന്റെ കുട്ടിക്കാലത്തൊക്കെ ഈ കൊയ്ത്തുകാലമാകുമ്പോഴത്തേക്ക് നെല്ല് കൊയ്ത് വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് മെതിക്കും. ഇങ്ങനെ മെതിച്ച് മെതിച്ച് മെതിച്ച് മെതിച്ച് അതിങ്ങനെ അത് തല്ലുകയാണ് ചെയ്യുന്നത്, അടിക്കും. ആദ്യം തറയിലടിക്കും, തറയിലടിച്ചിട്ട് അവസാനം ഈ കൊഴിഞ്ഞു വീണുന്ന നെല്ലിന്റെ മേളിൽ തന്നെ അതടിക്കും, എന്നിട്ടാണ് അതിനെ കൊഴിക്കുന്നത്. നല്ല ആരോഗ്യം ഉള്ള ആൾക്കാർ അത് ചെയ്യും. ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് കൂട്ടും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ലൊരു ഹൈറ്റിൽ ഈ മേശയുടെയൊക്കെ അത്രയും പൊക്കത്തിൽ ഇങ്ങനെ നെല്ല് കൂടും. അപ്പൊ ഈ അടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഇതിലൊരു പരിപാടി, ഇത് ഇതൊന്ന് കറക്കി ഇരി വീശും. വീശുമ്പോഴത്തേക്ക് ഇതിലുള്ള പതിരുകളെല്ലാം നാല് ഭാഗത്തേക്ക് പോകും. അടിക്കുമ്പോൾ പല സ്ഥലത്ത് പല രീതിയിലാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കൊയ്ത്തും കൃഷിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം, ഇന്ന് അവിടെയൊന്നും കൊയ്ത്തും കൃഷിയും ഒന്നും ഇല്ല. പഴയകാലം പറയണം. അപ്പൊ ഇതിങ്ങനെ അവസാനം പൊങ്ങി പൊങ്ങി ഇത്രയും പൊക്കത്തിൽ വരും. അപ്പോഴത്തേക്ക് നല്ല ഒരു കൂന മറു സൈഡിൽ കാണും, കച്ചി കൂട്ടി അടിക്കുക, അതൊരു പ്രത്യേകതരത്തെ അടിക്കുക. ഇങ്ങനെ വരുമ്പോൾ എന്താണ്, ഇതൊരു നല്ല കാഴ്ചയാണ്. നല്ല സ്വർണ്ണ നിറത്തിലുള്ള നെല്ലിങ്ങനെ കൂടി പകറി പൊലിവ് എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ മൊത്തത്തിലുള്ള ചന്തത്തെയാണ് പറയുന്നത്. പൊലിവ് വെള്ളവും പൊലിവ്, ഈ ഭാഷയ്ക്കൊരു കുഴപ്പമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ഭാഷയല്ല കൊല്ലത്ത്, എന്റെ ഭാഷ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ മിക്സാണ്. തിരുവനന്തപുരം ഭാഷയാണെങ്കിൽ ചോദിക്കും വള്ളങ്ങളൊക്കെ കുടിച്ചാ, അതാണ് തിരുവനന്തപുരം ഭാഷ. സുരാജ് വെഞ്ഞാനമൂളിന്റെ ഭാഷ എന്തേ അപ്പി ഇങ്ങോട്ട് വന്നപ്പോൾ അതിന് മാറ്റം വന്നു. അങ്ങനെ എന്റെ ഭാഷയിൽ എല്ലാം കടന്നു വന്നു കുറെ, എന്നാലും കൂടുതലും ഇപ്പം മാറി. പഴയകാലത്ത് എന്റെ ഭാഷ അതുകൊണ്ട് ആ ഭാഷയിലെ കൊല്ലം കോട്ടയത്തിൽ നിന്നും മാറി, എറണാകുളത്തിൽ നിന്നും മാറി, ഓരോ ജില്ലയിലും ഭാഷ മാറും, അർത്ഥവും മാറും. അപ്പോൾ അവിടെ പൊലിയുക എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഞങ്ങളുടെയൊക്കെ ഭാഷ ഒന്നാണ്. ആരുടെയൊക്കെ? ആരുടെയൊക്കെ? ഗുരുവിൻ്റെയും എൻ്റെയൊക്കെ ഭാഷ. ഞങ്ങളൊക്കെ അയൽവാസികളാണ്. അതുകൊണ്ട് അതുകൊണ്ട് ഭാഷയെ പൊലിയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആ കാഴ്ചയാണ് പറയുന്നത്. നല്ല പൊലിയുണ്ട് എന്ന് പറഞ്ഞാൽ അളവ് മാത്രമല്ല, മൊത്തത്തിലൊരു ആനച്ചന്തമെന്ന് പറയും. അതാണ് പൊലിയിൽ പൊലിച്ചത് എന്നൊക്കെ പറയും. പഴയ ആ നാടൻ ഭാഷയാണ് ഇത് പലയിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളം ഉപയോഗിക്കുന്നു. ഇത് തിരുവനന്തപുരത്തുകാർക്കെ മനസ്സിലാകത്തുള്ളു, കോട്ടയത്തുകാർക്കൊന്നും ഇത് പിടികിട്ടത്തില്ല. ഇടുക്കിക്കാർക്ക് തീരെ പിടികിട്ടത്തില്ല. വയനാട് ഒന്നും രക്ഷയില്ല. ഞങ്ങളുടെ നാട്ടുകാർ ഇത് അനുഭവപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പൊലിഞ്ഞു നശിച്ചു പോകുന്നു എന്നുള്ള അർത്ഥമുണ്ട്. പൊലിഞ്ഞു പോയി, അദീപം പൊലിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നശിച്ച നടത്തുന്നു. ഇത് ഒരു മൊത്തത്തിൽ എന്താണ് ഒരു കാഴ്ച എന്നുള്ള അർത്ഥത്തിലാണ് പൊലിയുക എന്ന് പറയുന്നത്. ഓണം ഇങ്ങനെ കൊടുക്കുക, അത് നിങ്ങളുടെ ആദിവാസി ഭാഷയല്ലേ? ആദിവാസികളില്ല നിങ്ങൾ, ഇവരൊക്കെ ആദിവാസികളിൽ നിന്ന് പരിണമിച്ചവരാണ്. അത് ശരിയാ, അതാ ഞാൻ പറഞ്ഞത്. ഈ ഭാഷയെന്ന് പറയും നമ്മളെല്ലാവരും ആദിവാസികളായിരുന്നു, ഒരു കൂട്ടിന് മാത്രമല്ല. എന്നാലും ഭാഷയ്ക്ക് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഓരോ സ്ഥലത്ത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയാൽ മതിയാണ്.